ആദ്യമായിട്ട് ഞാൻ പാടിയ മലയാള പാട്ട് സത്യപാലുടെ പിക്ചർ, മിന്നുന്നതെല്ലാം പൊന്നല്ല, ആ പിക്ചറിലാണ്. രംഗരാജന് രംഗനാഥനും അവരുടെ പേർ മ്യൂസിക് ഡയറക്ടർ. അത് ഹിന്ദി ട്യൂൺ, നാഗിനല്ലേ അതിലെ. ഇങ്ങനെ മേരാ ദിലീപ്പുകാരെ ആദ്യമാണ്. ീർ പൊഴി